ആത്മവിദ്യ എന്ന് പറയുന്നതിന്റെ അർത്ഥമൊന്നും മാറിയിട്ടില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എഴുതി വായിച്ചതുപോലെയല്ല. ആത്മവിദ്യ എന്ന് പറയുന്നത് എന്താണ്? പഴയ പഴയകാലത്ത് വിദ്യ പണ്ട് അദ്വൈതികൾ പരമ്പരാഗതമായി പറഞ്ഞു വരുന്നു, അതാണ് ആത്മവിദ്യ. അതിന് മാറ്റമൊന്നുമില്ല. ഇന്നത്തെ കാലത്തും പണ്ടത്തെ കാലത്തും ഒക്കെ അറിയുന്നത്. പിന്നെ ആത്മവിദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇന്നുള്ള ആൾക്കാർ പറയുന്നത് വേറെ എന്നാ ഞാൻ പറഞ്ഞത്. ഇന്ന ആൾക്കാർ ആത്മവിദ്യ എന്ന് പറയുന്നത് വേറെയാണ്. പറയുന്നത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ പിന്നെ ആവശ്യമില്ലാത്തൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു. ആത്മവിദ്യക്ക് അന്നും ഇന്നും മാറ്റമൊന്നുമില്ല. എന്താണ് അദ്വൈതികൾ പണ്ട് പറയുന്നതിനാണ് ആത്മവിദ്യ, ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. ഇന്ന് എന്താണ് പുതിയ അറിവുകൾ ഉണ്ടാവുന്നു എന്നാ പറഞ്ഞു. അത് ആത്മവിദ്യ എന്ന് പറയുന്നതിന് നിങ്ങൾ പറയുന്ന പോലെ എന്താണ് ഗണോദയോഗം നടത്തുന്നതോ പ്രാർത്ഥിക്കുന്നതോ വളക്കൊളുത്തുന്നതോ ഒന്നും അല്ല. അതും ഇതുമായിട്ടൊന്നും അത് നടത്തിയില്ലെങ്കിൽ വേതാളം പിടിക്കുന്നു അല്ല ഇവിടെ പറയുന്നു. അതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇവിടെ പറയുന്ന. ആത്മാവിനെ കുറിച്ചുള്ള ബോധം, താൻ ആത്മാവാണെന്നുള്ള ബോധം, എല്ലാ ആത്മാവാണെന്നുള്ള ബോധം, അങ്ങനെയുള്ള ഒരു ആത്മബോധമുള്ളവന് അതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് പഴയകാലത്ത് പറയുന്നുണ്ട്. ഗുരുവിനെ വർക്കലൂരിന് വെച്ച് തന്നെ ഒരു നടക്കാൻ പോകുമ്പം ഒരു കഥ പറയുമല്ലോ, തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ലെന്നറിയണം, അങ്ങനെ അറിയുമ്പോൾ പിന്നെ ഭയം ഉണ്ടാകത്തില്ല. മരിച്ച ഒരു വീട്ടിൽ പോയിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ തരത്തിൽ ആണ് പഴയകാലത്ത് ഇന്നും ആത്മബോധത്തെ അങ്ങനെയാ മനസ്സിലാക്കുന്നത്, ആത്മവിദ്യ. അപ്പൊ അങ്ങനെ ഒരു ആത്മബോധമുള്ള ഒരാളിന് ഭയമില്ല. രണ്ടെന്നുള്ള വിചാരമാണ് ഭയത്തിന് കാരണം, രണ്ടെന്നുള്ള വിചാരമാണ് ദുഃഖത്തിന് കാരണം. അപ്പൊ എല്ലാം ഒന്നെന്നറിയണം. അങ്ങനെ വരുമ്പോ അവിടെ അന്യമായിട്ടൊന്നും ഇല്ലല്ലോ, ഭയക്കാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഭയം ഉണ്ടാകത്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല. ഈ രീതി പറയുന്ന ആത്മവിദ്യ അത് തന്നെയാണ് പണ്ട് ഇന്നും. അതിന് മാറ്റമൊന്നുമില്ല. അതിന്റെ പ്രയോജനം പറയുന്നതും എന്താണ്, ഭയമില്ലാതിരിക്കുക, ദുഃഖമില്ലാതിരിക്കുകയാണ്. എല്ലാം ഒന്നെന്നറിയുന്നതിന് പിന്നെ എന്താ ഭയക്കാൻ? ഭയക്കാൻ ഒന്നിനെയും ഭയക്കണ്ടല്ലോ. തന്നിൽ നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടെന്നറിയുമ്പോഴല്ലേ ഭയം വരുന്നു. അപ്പൊ തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നറിയുമ്പോ തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും, ഒന്നേത് ശോകം, ഒന്നേത് മോഹം, ഏകത്വ ദുർഖൻ. ആ ഏകത്വ ദുർഖനെയാണ് ഇവിടെ ആത്മവിദ്യ എന്ന് പറയുന്നത്. അത് പൂജയും പ്രാർത്ഥനയും വീട്ടിൽ ചെയ്യണമെന്നല്ല പറയുന്നു. അത് ഇതെല്ലാം കൂടെ എന്താണ് കൂട്ടിക്കുഴച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. നമ്മുടെ ബിസിനസ് നടത്താൻ വേണ്ടി ഇതൊന്നും ഉപയോഗിക്കരുത്. ബിസിനസ് വേറെ, ഇത് വേറെ. ആത്മവിദ്യ എന്ന് പറയുന്ന അതാണ്, തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും, അന്നേത് ശോകം, അന്നേത് മോഹം. അത് കൃത്യമായും മനസ്സിലാക്കും. അങ്ങനെയാണ് ആത്മവിദ്യയെ കുറിച്ച് വരുന്നത്. ആ ആത്മവിദ്യ ഇല്ലെങ്കിൽ അവന് ഭേദബുദ്ധി വരുന്നു. ആ ഭേദബുദ്ധി വരുമ്പം അതുകൊണ്ട് ഭയം, ദുഃഖം, വിദ്വേഷം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരും എന്ന് അദ്വൈതികൾ പാരമ്പര്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ആ കാര്യമാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഭേദബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ ഭേദബുദ്ധി എന്നാണ്. അവന് ദുഃഖം ഉണ്ടായാലും, അവന് ഡിപ്രഷൻ ഉണ്ടായാലും, അവന് ഭയം ഉണ്ടായാലും, എന്തൊക്കെ ഉണ്ടായാലും അതിന് കാരണമായി പറയുന്നത് ഭേദബുദ്ധിയാണ്. അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, മാനസികമായ ഈ എല്ലാ മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം പറയുന്നത് എന്താണ്, ഏകത്വബോധം. അപ്പൊ ഏകത്വബോധമുള്ളവന് ഒരു പ്രശ്നവും ഇല്ലെന്നും, ഏകത്വബോധം ഇല്ലാത്തവന് എല്ലാ തരത്തിലുള്ള ജീവിതത്തിലെ പ്രശ്നമുണ്ടെന്നാണ് ഈ രണ്ട് പദ്യങ്ങളും പറയുന്നത്. അപ്പൊ അത് വളരെ ഭീകരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിശാചിന്റെ നഗരം പോലെയാണ്, അത് ശൂന്യമാണ്. അത് ശൂന്യമാണെന്നൊക്കെ പറയുന്നതിന് കാരണം എന്തുകൊണ്ടാണ്? മനുഷ്യർക്ക് പലപ്പോഴും ജീവിതം വളരെ അർത്ഥശൂന്യമായിട്ടും വളരെ നൈരാശ്യം ജീവിതത്തിൽ ബാധിച്ചുമൊക്കെ പലപ്പോഴും മനുഷ്യരെ കാണും. മനുഷ്യർക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത്. ജീവിതം മുഴുവൻ തകർന്നതായിട്ടും പിന്നെ കടുത്ത നിരാശയൊക്കെ ബാധിക്കും. അപ്പൊ ഇതിനൊക്കെ ഒരു മറുമരുന്നായിട്ട് ഈ അദ്വൈതികൾ പറയുന്നതാണ്. പ്രാർത്ഥിക്കാനും ജപിക്കാനും ഒന്നും അല്ല പറയുന്നു. അവൾ പറയുന്ന എന്താണ്? ഏകത്വ ദൃഷ്ടി, ഏകത്വ ബോധത്തെ വളർത്തിയെടുക്കുക എന്നുള്ള. അങ്ങനെ വരുമ്പോ പിന്നെ ദുഃഖത്തിന് നിമിത്തമില്ല, അതുകൊണ്ട് ദുഃഖമില്ല. അതുകൊണ്ട് പറയുന്ന ഇതാണ്, ദുഃഖത്തിന് നിമിത്തം എന്ന് പറയുന്നത് എന്താണ്? തന്നിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം ദുഃഖത്തിന് നിമിത്തം. തന്നിൽ നിന്ന് അന്യമായിട്ട്, താനെന്ന ഇവിടെ ആത്മാവാണ്, ആത്മാവിൽ നിന്ന് അന്യമായിട്ട് എന്തെങ്കിലും ഒന്ന് വേണം ദുഃഖത്തിന്. അപ്പോ തന്നിൽ നിന്ന് അന്യമായിട്ട്, ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ദുഃഖത്തിന് നിമിത്തമില്ല. ഈ ഒരു അറിവ് അവന് ദുഃഖത്തിൽ നിന്നെല്ലാം മോചനം കൊടുക്കും. ദുഃഖം മാത്രമല്ല, ദുഃഖം ഭയം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഏകത്വ ബുദ്ധി ഇല്ലെങ്കിൽ എല്ലാ മാനസികമായ പ്രശ്നങ്ങളും വരും. ഏകത്വ ബുദ്ധി ഉണ്ടെങ്കിൽ അതിനെല്ലാത്തിനും പരിഹാരം. ഈ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും, അത് ദുഃഖമായാലും ശരി, പരാജയബോധമായാലും ശരി, നൈരാശ്യമായാലും ശരി, പരവിദ്വേഷമായാലും ശരി, എന്തിനും അവിടെ പരിഹാരമായിട്ട് പറയുന്ന ഒരൊറ്റ കാര്യം അതിനാണ് എന്ത് പറയുന്നത്? ആത്മ വിദ്യ, ഏകത്വ ബുദ്ധി. അക്കാര്യമാണ് ഈ രണ്ട് പദ്യത്തിൽ പറയുന്നത്. അത് ആത്മവിദ്യയെക്കുറിച്ച് പറയുമ്പോൾ പഴയ കാലത്ത് പറയുന്നു അങ്ങനെ തന്നെ, ഇന്ന് പറയുന്നു അങ്ങനെ തന്നെ. പിന്നെ അത് എന്താണ്, ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസമല്ല ഇതിനെ പറയുന്നത്, മനുഷ്യന്റെ ഒരു അറിവായിട്ടാണ്. അങ്ങനെ മനുഷ്യന് ഒരു അറിവുണ്ടാവണം തന്നിൽ നിന്ന് അന്യമല്ലാതെ സർവത്തെയും അറിയുന്ന ഒരറിവ്. അത്തരം ഒരു അറിവിനെ കുറിച്ചുകൂടെ പറയുമ്പോ അത് സർവ ദുഃഖത്തിനും പരിഹാരമായിട്ടാണ് പറയുന്നത്. സർവ പ്രശ്നങ്ങൾക്കും മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റ പരിഹാരം. ഇതാണ് പഴയകാലം മുതലേ അദ്വൈതികൾ പറയും. പക്ഷെ അങ്ങനെ ഒരു അറിവ് മനുഷ്യനുണ്ടാവും. അത് അങ്ങനെ ഒരു അറിവ്, മറ്റേത് അങ്ങനെയല്ല. വിശ്വാസവും അറിവും തമ്മിൽ വ്യത്യാസം അതാണ്. നമ്മളൊരു പൂജ നടത്തിയാലോ ഒരു പ്രാർത്ഥന നടത്തിയാലോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ചിലത് പരിഹരിക്കാം, ചിലത് പരിഹരിക്കാതിരിക്കാം. അത്രേ ഉള്ളൂ. അതിപ്പോ ഇതുപോലെ ഉള്ളു. എന്താണ്, പൊങ്കാല ഇടുന്നു, മഴ പെയ്യുന്നു. അപ്പൊ അതൊരു സത്യമാണ്. പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോ മഴ പെയ്തു. അവിടെ പൊങ്കാലയും മഴയും തമ്മിൽ എന്താ ബന്ധം? അതിനെന്ത് ബന്ധം എന്നാ പറയുന്നത്? ഒരു ബന്ധമുണ്ട്. പൊങ്കാല ഇട്ടപ്പോ മഴ പെയ്തു, രണ്ടും തമ്മിൽ എന്താ ബന്ധം? പിന്നെ കോ റിലേഷൻ എന്ന് പറയും, ഒരു പരസ്പര ബന്ധമുണ്ട് അവിടെ. കാരണം എന്തുകൊണ്ട്? ഞാൻ പൊങ്കാലയിട്ട് അടുത്ത ദിവസം മഴ പെയ്തു, ഒരു ബന്ധമില്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ അവിടെ എന്തില്ല? എന്താണ് നമുക്ക് ഉറപ്പിക്കാൻ വയ്യാത്തത്? പൊങ്കാലയിട്ട് മഴ പെയ്തു, നമുക്ക് ഉറപ്പിക്കാൻ വയ്യാത്ത കാര്യം എന്താണ്? കാര്യകാരണ ബന്ധം. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പൊങ്കാല ഇട്ടത് കൊണ്ടാണ് മഴ പെയ്തതെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എപ്പൊ പൊങ്കാല ഇട്ടാലും മഴ പെയ്യണം. വെറുതെ ഒരു പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കാര്യകാരണ ബന്ധം ഉണ്ടെങ്കിൽ അത് വേണം, കസ്വേഷൻ എന്ന് പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വേണം? എപ്പൊ പൊങ്കാല ഇട്ടാലും മഴ പെയ്തിരിക്കണം, എന്നാലേ കാര്യകാരണ ബന്ധം പറയാൻ പറ്റും. കാര്യകാരണ ബന്ധം പറയാൻ പറ്റില്ല. പക്ഷെ പരസ്പര ബന്ധം പറയാം, കാര്യകാരണ ബന്ധം പറയാൻ പറ്റില്ല. വിശ്വാസമുള്ള സ്ഥലങ്ങളിലെല്ലാം അങ്ങനെയാണ്. നമ്മൾ വിശ്വസിച്ചൊരു പ്രാർത്ഥന നടത്തിയ, ഇപ്പൊ രോഗം മാറാൻ വേണ്ടി വിശ്വസിച്ചൊരു പ്രാർത്ഥന നടത്തിയ രോഗം മാറിയെന്നിരിക്കും. ആഗ്രഹം മാറി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു കോറിലേഷൻ ഉണ്ട്, ഒരു പരസ്പര ബന്ധം ഉണ്ട്. കാരണം ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് രോഗം മാറി. പക്ഷെ കാശ്വേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്തുകൊണ്ട്? പലപ്പോഴും പ്രാർത്ഥിച്ചാൽ മാറുന്നില്ല. കാര്യകാരണം എന്തോന്ന് പറയുന്ന അതാണത്. എന്താണ്? അതിന് മാറ്റം വരാൻ പാടില്ല. എന്നാലും കാര്യകാരണ ബന്ധം പറയാൻ പറ്റും. എന്താണ്? അച്ഛനില്ലാതെ മോൻ ഉണ്ടാകത്തില്ല. അച്ഛനും മോനും തമ്മിൽ എന്തുണ്ട്? കാര്യകാരണ ബന്ധമുണ്ട്. അത് അച്ഛനില്ലാതെ മോനൊരിക്കലും ഉണ്ടാകാൻ പറ്റത്തില്ല. അവിടെയാണ് കാര്യകാരണ ബന്ധം വരുന്നത്. അതുപോലെ പ്രാർത്ഥിച്ചാൽ രോഗങ്ങളെല്ലാം മാറുമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ രാവിലെ പഴയകാലത്ത് ഇന്നങ്ങനെയുള്ള കാര്യം കാണാറില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യത്തന്നെ നോക്കി പ്രാർത്ഥിക്കും പഴയ ആൾക്കാർ. എന്റെ അമ്മുമ്മയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാ എന്താണ് ആദിത്യനെ നോക്കി പ്രാർത്ഥിക്കുന്നത്? ആദിത്യനെ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കണ്ണിന് അസുഖം വരത്തില്ല, വിശ്വാസം. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി അമ്മമ്മയ്ക്ക് കണ്ണിന് അസുഖം, എന്താണ് തിമിരം, പല പ്രശ്നങ്ങളും അന്ന് ആശുപത്രി പോകെ ചികിത്സയൊന്നുമില്ല. തിമിരത്തിനൊക്കെ സ്വന്തം ചികിത്സയാണ്. തിമിരത്തിന് ചെയ്യുന്ന ചികിത്സ വളരെ ക്രൂരമായ ഒരു ചികിത്സയാണ് തിമിരം പോകാൻ വേണ്ടിയിട്ട്. അതായത് പുളിയുണ്ടല്ലോ, പഴയ പുളി, ആ പുളിക്കലത്തിൽ പഴയ പുളിയുടെ നീരിങ്ങനെ ഊറി വന്നിരിക്കും. അതിനടുത്ത് കണ്ണിനിങ്ങനെ പൊട്ടും, ഭയങ്കരമായ വേദനയാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട് ചികിത്സ. അപ്പം ഞാൻ ചോദിച്ചത് പണ്ട് ആദിത്യന് പണ്ടിങ്ങനെ കുറെ കാലം ഇങ്ങനെ എന്നും അപ്പോഴും തൊഴുവായിരുന്നുണ്ടോ? അപ്പോൾ ആദിത്യന് തൊഴുതാ കണ്ണിൽ അസുഖം വരില്ലെന്നല്ലേ പറഞ്ഞു. പിന്നെ എന്തിനാ ഈ പുളി വാരി തേക്കുന്ന കണ്ണിന് തിമിരം വന്നപ്പോൾ ആശുപത്രിയിൽ നിന്നും പോകത്തില്ല പറഞ്ഞു. പ്രാർത്ഥിച്ചു, പക്ഷെ ഭഗവാൻ കനിഞ്ഞില്ല. ജീവകാലം മുഴുവൻ ആദിത്യനെ നോക്കി പ്രാർത്ഥിച്ചു. ഈ രാവിലെ എഴുന്നിട്ട് ഇനി ആദിത്യനെ നോക്കിയത് കൊണ്ടാണോ ഈ കണ്ണിന് കുഴപ്പം വന്നതെന്നുള്ളത് അറിയത്തില്ല. ചിലപ്പോ ഇനി അങ്ങനെ വല്ല കുഴപ്പം വന്നാണോ എന്നും അറിയത്തില്ല. എന്തായാലും ആദിത്യനെ എന്നും പ്രാർത്ഥിച്ചു. അപ്പൊ അതൊരു വിശ്വാസമാണ്. അപ്പോ എന്തായാലും പ്രായജന്മം വെള്ളെഴുത്ത് വരും, ചിലപ്പോൾ തിമിരവും വരും. അതൊക്കെ സ്വാഭാവികമാണ്. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും വരും. പക്ഷെ പ്രാർത്ഥിച്ച ഒരാളുടെ അസുഖം മാറിയ അവിടെ കോറിലേഷനുണ്ട്, കാശ്വേഷയുണ്ട്. പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണ്. ഈ പറയുന്ന അദ്വൈതബോധം അങ്ങനെയല്ല. അദ്വൈതബോധം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. എന്തുകൊണ്ട്? അതൊരു അറിവാണ് എന്നാണ് അദ്വൈതികൾ പറയുന്നത് കേട്ടോ. അപ്പൊ അദ്വൈതിയുടെ വ്യാഖ്യാനമാണ്. അദ്വൈതികൾ പറയുന്ന അദ്വൈതബോധം ഒരു വിശ്വാസമല്ല, അതൊരു അറിവാണ്. അപ്പൊ അങ്ങനെ ഒരറിവുണ്ടാകുമ്പോൾ എന്താണ് അദ്വൈതി പറയുന്നത്? അങ്ങനെ ഒരറിവുണ്ടാകുന്ന ഒരാളിന് ഭയമില്ല, ദുഃഖമില്ല, നിരാശയില്ല, ഒരു തരത്തിലുള്ള പ്രതികൂലമായ മാനസിക അവസ്ഥകളും ഉണ്ടാകത്തില്ല. അയാള് ഇതിനെല്ലാത്തിനുപരിയായിരിക്കും. കാരണം എന്താ പറയുന്നത്? എന്റെ യുക്തി അതൊക്കെ മറ്റ് നിമിത്തങ്ങളിൽ നിന്നാ ഉണ്ടാകും. താൻ ആത്മാവാണ്, എല്ലാ ആത്മാവാണെന്നറിയുമ്പം വേറെ ആത്മാവല്ലാതെ ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ ദുഃഖത്തിനോ നിരാശയ്ക്കോ ഒന്നുമുള്ള നിമിത്തങ്ങളില്ല. പിന്നെ എങ്ങനെ ദുഃഖം ഉണ്ടാവും? എങ്ങനെ നിരാശയുണ്ടാവും? എന്നൊരു യുക്തിയിലൂടെ അദ്വൈതി ബോധ്യപ്പെടുത്തുക ചെയ്തു. അപ്പൊ അദ്വൈത ജ്ഞാനമുള്ള ആൾക്ക് അതില്ല. അപ്പൊ അദ്വൈത ജ്ഞാനം ഇല്ലെങ്കിലോ സാധാരണഗതിയിൽ ഇതെല്ലാം ഉണ്ടാവും, ദുഃഖങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. മനുഷ്യന് ഈ ലോകത്ത് വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോ, എന്നുവെച്ചാൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോ, ഇവിടെ ദുഃഖത്തിനും നിരാശയ്ക്കും ഒക്കെ ഒരുപാട് നിമിത്തങ്ങളുണ്ടാവും. അതൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യന് സ്വാഭാവികമായും അവന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വരെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് അതനുഭവിക്കാതിരിക്കണമെങ്കിൽ ആത്മബോധമാണ്, അതൊരു അറിവാണ്. ആ അറിവിൽ ദുഃഖം ഇല്ല എന്ന് പറയുന്നത് എന്താണ്? അത് അദ്വൈതികളുടെ ക്ലെയിമാണ്. അവരങ്ങനെ ക്ലെയിം ചെയ്യുന്നു, എന്നുവെച്ചാൽ അവരങ്ങനെ അവകാശപ്പെടുന്നു ഞങ്ങൾക്ക് ദുഃഖമില്ല. എന്തുകൊണ്ട്? ആത്മബോധം ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഒന്നും എന്നെ ബാധിക്കില്ല, പലതരത്തിൽ ഞാൻ വ്യാഖ്യാനിക്കും. അപ്പൊ അത് വിശ്വാസമല്ല, മറ്റു വിശ്വാസമാണ്. അപ്പൊ ഇവിടെ എന്താണ്, മറ്റു വിശ്വാസങ്ങളോടുകൂടി നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന പോലെ എന്താണ്, പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേതാളം വന്ന് പിടിപെടുമെന്ന് പറയുന്ന പോലെ അല്ല ഇത്. ആ കാര്യമല്ല ഇവിടെ പറയുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്ന് കേട്ടോണ്ട് ഞാൻ പറഞ്ഞതാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ ഈ തരത്തിലുള്ള ഒരു ആത്മബോധം എല്ലാവർക്കും പറ്റുമോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിയത്തില്ല. മറ്റാണെങ്കിലോ ആർക്ക് വേണോ കഴിയും, പ്രാർത്ഥിക്കുക, ആർക്ക് കഴിയാത്ത ഗണപതി ഹോമം നടത്തുക, താനായിട്ടൊന്നും ചെയ്യണ്ട, ഒരു രസീതിയ മാത്രം മതി, വേറെ ആൾക്കാർ ചെയ്തോളൂ, എല്ലാ ദുരിതവും മാറും. ഗണപതിയാണ് എല്ലാ വിഘ്നങ്ങളെയും നശിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ വിശ്വാസം ആണ്, താനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ആത്മബോധം എന്ന് പറയുന്നത് എന്താണ്, ഒരാൾ വളർത്തിയെടുക്കുന്ന ഒന്നാണ് സ്വയം. അങ്ങനെ ഒരു അറിവിന് ഒരാൾ സമ്പാദിക്കുകയാണ്. അപ്പൊ അത് അയാൾ ഇന്ന് പ്രവർത്തിക്കണം, അത് അയാളുടെ സ്വന്തം അനുഭവമായിട്ട് വരണം. അങ്ങനെ അനുഭവം വരുമ്പോൾ അയാൾക്ക് തന്നെ സ്വയം അനുഭവപ്പെടണം, എനിക്ക് ദുഃഖമില്ല, വിഷാദമില്ല, നിരാശയില്ല എന്നൊക്കെ അയാൾക്ക് സ്വയം അനുഭവപ്പെടണം. അപ്പൊ അത് ഒരു വ്യക്തി പരിശ്രമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആത്മബോധം. യാതൊരു ബന്ധമില്ല. അതില്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകും എന്നാണ് ഈ പിശാചിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നോണ്ട് പറയുന്നത്. പക്ഷെ അത് എന്താണ്, ആത്മബോധം എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര എളുപ്പമല്ല. പരിശ്രമിച്ച് നേടിയെടുത്താൽ അങ്ങനെ ആത്മബോധമുള്ള ആൾക്കാർ വളരെ കുറവ് എന്നാണ് അദ്വൈതികൾ തന്നെ പറയുന്നത്. എല്ലാവർക്കും ആത്മബോധം ഉണ്ടാവുമെന്നൊന്നും പറയുന്നില്ല. ഇങ്ങനെ പരിശ്രമിക്കുന്ന കുറച്ചു പേർക്ക് ആത്മബോധം ഉണ്ടാവും. ഇത് ഗുരു പല സന്ദർഭത്തിലും പറയുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അതിന് മറ്റ് ചടങ്ങുകളുമായിട്ടൊന്നും അതിനെ ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അദ്വൈതത്തിന്റെ നിലയിൽ അത് പൂർണ്ണമായും ശരിയാണ്, അതിന് അർത്ഥവത്താണ്, അതിന് മൂല്യമുണ്ട്. പക്ഷെ നമ്മുടെ സാധാരണ ലോകദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ സംശയിക്കും. സാധാരണ മനുഷ്യനോട് പറഞ്ഞു ഇതൊക്കെ നടപ്പിലുള്ള കാര്യമാണ്, ആത്മബോധം ഉണ്ടാകുക, ദുഃഖം പോവുക, അങ്ങനെയൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് ആത്മവിദ്യാസങ്കോചം എന്ന് പറയുന്ന അതാണ്. പിന്നെ ഈ പറഞ്ഞ സെൽഫ് അവയർനെസ് എന്ന് ഇന്ന് പറയുന്നത് അത് ഈ ആത്മബോധത്തെ കുറിച്ചല്ല പറയുന്നത്. അത് ഇന്നത്തെ ആധുനികമായ മനുഷ്യന് ഈ ലോകത്ത് ആത്മബോധം എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്റെ അർത്ഥം വരും എന്താണ്, സെൽഫ് അവയർനെസ്. അതീ പറയുന്ന ആത്മബോധമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അവിടെ ഒരു ആത്മാവിനെ അംഗീകരിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. അവിടെ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തന്റെ വ്യക്തിത്വത്തെ കുറിച്ച് തനിക്ക് ബോധം ഉണ്ടായിരിക്കുക. ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്ക് അവന്റെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തെ അയാൾക്ക് സ്വയം മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയും. ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും, പരാജയങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ അയാളുടെ സമൂഹ ജീവിതം അയാൾക്ക് മറ്റുള്ളവർക്ക് ഗുണകരമായി തീരും. അയാളുടെ സാമൂഹ്യ ജീവിതത്തിൽ ഉരസലുകൾ, സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകൾ ഒന്നുമില്ലാതെ ശാന്തമായി പോകും. ഈ രീതിയിലാണ് ഇന്ന് എന്താണ് അത് വ്യക്തിത്വ പഠനത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്, ഇന്നത്തെ സെൽഫ് അവയർനെസ്. അത് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഒരാൾ തന്റെ വികാരങ്ങളെ കുറിച്ച്, ഇമോഷൻസ്, അതിനെ കുറിച്ച് മനസ്സിലാക്കുക. അതെങ്ങനെയുള്ളതാണ്, നല്ലതാണോ ചീത്തയാണോ, അത് തന്നെ എങ്ങനെ ബാധിക്കുന്നു, ഗുണകരമായി ബാധിക്കുന്നുണ്ടോ അതോ ദോഷകരമായിട്ടാണോ ബാധിക്കുന്നത്. തന്റെ ചിന്തകളെ കുറിച്ച് ബോധവാനായിരിക്കുക. താൻ ചിന്തിച്ച് ചിന്തിച്ച് എങ്ങോട്ടാണ് പോകുന്നത്, അത് എന്താണ് നല്ല ഒരു പോസിറ്റീവായ വഴിയിലാണോ പോകുന്നത് അതോ അധപതനത്തിലേക്കാണോ പോകുന്നത്. ഇത് രണ്ടും വെച്ചുകൊണ്ട് തന്റെ ഇമോഷൻസും തന്റെ ചിന്തകളും വെച്ചുകൊണ്ട് പിന്നെ തന്റെ പ്രവൃത്തി എങ്ങനെയാണ് തന്നെ എങ്ങോട്ട് നയിക്കുന്നു, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരാൾക്ക് സ്വയം ബോധം ഉണ്ടായിരിക്കുക. ഏറ്റവും അടിസ്ഥാനപരമായി പറയുന്ന കാര്യം ഇതാണ്. അപ്പൊ തന്നെ താൻ തിരിച്ചറിയുക എന്നുള്ളതാണ്. തന്നെ കുറിച്ച് തനിക്ക് മിഥ്യാഭ്രമം ഒന്നും ശരിക്കും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അയാളെ കുറിച്ച് എന്താണ് മിഥ്യയായ ഭ്രമങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പലപ്പോഴും നമ്മളെ കുറിച്ച് മിഥ്യയായ ഭ്രമം ഉണ്ടാവും. എന്താണ് മിഥ്യയായ ഭ്രമം? വെറുതെ ചിന്തിക്കും ഞാനൊരു വലിയ സംഭവമാണ്, എനിക്ക് ഭയങ്കര എന്താണ് കഴിവുകളുണ്ട്, എനിക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട്, ഒരുപാട് വലിയ വലിയ ആൾക്കാർ എന്റെ പോക്കറ്റിലാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഈ നമ്മുടെ സ്വാമിമാരും മറ്റുമൊക്കെയാണ്. ഇങ്ങനെ ഭയങ്കര ഒരു സംഭവമാണ്, ഒരുപാട് സ്വാധീനമുണ്ട് അതാണ് ഇതാണ്. അപ്പോ ഇത് സെൽഫ് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. തന്റെ മനസ്സിന്റെ വികാര വിചാരങ്ങളെയും പ്രവൃത്തിയൊന്നും സ്വയം തിരിച്ചറിയാതെ ജീവിക്കുന്നതുകൊണ്ടാണ്. അതവരെ എന്ത് ചെയ്യും, നിരന്തരം കുഴപ്പങ്ങളെ കൊണ്ട് ചാടിച്ചുകൊണ്ടേ. അപ്പോ ഒരു വ്യക്തിയുടെ എന്താണ് അങ്ങനെ സ്വയം ചിന്തിച്ചു കഴിയുമ്പോൾ എന്താണ് തന്റെ ബലം, എന്താണ് തന്റെ ദുർബലത, ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റും. എനിക്ക് ബലഹീനതകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ എന്റെ ബലഹീനതയാണ്, ഇതൊക്കെയാണ് എന്റെ ബലം, ഇത് രണ്ടും ഒരാളെ തിരിച്ചറിയേണ്ട ആവശ്യമാണ്. അത് തിരിച്ചറിയുന്നതിനാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. എനിക്ക് ചില പോരായ്മകളുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, കഴിവില്ല, അതിനുള്ള ശേഷിയില്ല. പക്ഷെ ഞാൻ സ്വയം വിചാരിക്കുന്ന എന്താണ്, ഞാനൊരു ഭയങ്കര സ്വാമി വിവേകാനന്ദനെ പോലെ ഞാനൊരു മുടിഞ്ഞ പ്രഭാഷകനാണെന്ന് വിചാരിച്ച അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം എനിക്കുണ്ടോ? ഒന്നുമില്ല. എനിക്ക് അതിനെ കുറിച്ച് അതിനുള്ള ശേഷിയില്ലെങ്കിൽ അത് ഞാൻ സ്വയം മനസ്സിലാക്കുന്നു. അങ്ങനെ ഏത് കാര്യത്തിലും തന്റെ കഴിവും കഴിവുകേടും സ്വയം തിരിച്ചറിയുക. ഞാൻ എനിക്ക് എന്താണ് ഇതെല്ലാം എടുത്ത് മറിക്കുന്നതിനുള്ള ശേഷി ഉണ്ടെന്ന് വിചാരിക്കുക, എന്നാ താൻ വിചാരിച്ച ഒന്നും നടക്കാതിരിക്കുക. അപ്പോ തന്റെ ബലഹീനതകൾ മനസ്സിലാക്കി, അപ്പോ എന്താണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ബലം പ്രയോഗിക്കാൻ പോകാതിരിക്കുക. ബലഹീനതയുള്ള സ്ഥലങ്ങളിൽ പോയി ബലം പ്രയോഗിക്കാതിരിക്കുക, ഇതൊക്കെ സെൽഫ് അവയർനെസ് എന്ന് പറയും. പിന്നെ തന്റെ തന്നെ പ്രശ്നങ്ങൾ സ്വയം മനസ്സിലാക്കുക, തനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പോരായ്മകൾ, അത് വെച്ച് ഇതേപോലെയുള്ള പ്രശ്നങ്ങളും മറ്റു മനുഷ്യർക്കും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് അയാൾക്ക് എമ്പതി എന്ന് പറയുന്ന ഒരു ഇത് വരുന്നത്. എന്താണ് മറ്റുള്ളവരോടൊരു സഹാനുഭൂതി വരുന്ന അതാണ്, ഈ പ്രശ്നം എനിക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റവൻ ആ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ, അവനെ ശിക്ഷിച്ചിട്ടും കാര്യമില്ല. എല്ലൊരു കള്ളത്തരമുണ്ട്, വേറൊരുത്തന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്നൊരു കള്ളത്തരം ഇരിക്കുമ്പോൾ ഞാൻ മറ്റവന്റെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് അവനോട് ഭയങ്കരമായി അട്ടഹസിക്കുക, കളിച്ചിരിക്കുക, അവനെ ക്രൂശിക്കുക, അതിനർത്ഥമില്ലല്ലോ. അപ്പൊ അവിടെ സഹാനുഭൂതിയും ഉണ്ടാവും. അങ്ങനെ അവനോട് സഹാനുഭൂതി ഉണ്ടാവും, എന്നോട് സഹാനുഭൂതി ഉണ്ടാവും. അങ്ങനെ അപ്പോ ഇതൊക്കെ സെൽഫ് അവയർനെസ് എന്ന് ഇന്ന് പറയുന്ന ഇതിന്റെ ഭാഗമാണ്. ഡിസിഷൻ മേക്കിംഗ് മനുഷ്യന്റെ എന്താണ് ജീവിതത്തിൽ വരുന്ന ഭൗതികമായ ജീവിതത്തിലെ ജയത്തിനും പരാജയത്തിനും കാരണം ഇപ്പോഴും അവനവന്റെ ഒരു പ്രധാന പങ്ക് മാത്രം പറയാൻ പറ്റില്ല, ഓരോ സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനങ്ങൾ എന്താണ് വളരെ ഷാർപ്പായിരിക്കണം. നമ്മൾ എടുക്കുന്ന തീരുമാനം അതിൻ്റെ അത് ജയമായിരിക്കുമോ പരാജയമായിരിക്കുമോ ജീവിതത്തിൽ സമ്മാനിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് തന്നെ സഹായിക്കാൻ കഴിവുള്ള എക്സ്പെർട്ടുകളുമായിട്ട് കൺസൾട്ട് ചെയ്യും, അപ്പൊ ശരിയാകും. അങ്ങനെ ഒരു കൺസൾട്ടേഷനൊന്നുമില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചാടിക്കേറി. നമ്മളെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. അത് പലപ്പോഴും എന്ത് ചെയ്യും, അത് ശരിയായ തീരുമാനം അല്ലെങ്കിൽ അത് മനുഷ്യനെ പരാജയത്തിൽ കൊണ്ടുപോകും. അപ്പോൾ ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്സിലൂടെ ഇനി ഒരു കാര്യം താൻ തുടങ്ങുന്നു, അത് തുടങ്ങാൻ അത് തുടങ്ങിയാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിവുണ്ടോ, പറ്റുമോ. അത് ഇപ്പൊ എല്ലാരും കൂടെ വന്ന് പറയുന്നു സ്വാമി സെക്രട്ടറി ആവണം ഒന്ന് പറയണം, ഏതെങ്കിലും ഒരു സ്വാമിയുടെ സ്വാമി സെക്രട്ടറി ആയിരുന്നു കൊള്ളാം. അപ്പൊ അയാൾക്ക് സ്വയം ചിന്തിക്കണം, എന്താണ് ഞാൻ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ ഇതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, അതിനുള്ള ശേഷി എനിക്കുണ്ടോ. ഉണ്ടെങ്കിലേ എന്താകാവൂ, സെക്രട്ടറി ആവും, അല്ലെങ്കിൽ മാറിയിരിക്കണം. അല്ല ഇനി എന്താണ്, എനിക്ക് ശേഷിയൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടുത്തെ പൊളിറ്റിക്സ് എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, അപ്പൊ തൽക്കാലമാകാതിരിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്ത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് ആണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോ ചിലരുടെ എല്ലാരും കൂടെ ഇവനെ ഒരു കുഴി ചാടിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ എല്ലാ സ്ഥലത്തും എന്ത് വേണം, ഡിസിഷൻ മേക്കിംഗ് സ്വന്തമായിരിക്കും. അത് കഴിവില്ലെങ്കിൽ നമുക്ക് അത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. കൺഫ്യൂഷൻ വരണമെങ്കിൽ എക്സ്പെർട്ട് ആയ ഒരാളുമായിട്ട് കൺസൾട്ട് ചെയ്യും. അല്ലാതെ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം, ഇപ്പൊ ഇവിടെ തുടരണോ ഇങ്ങനെയൊക്കെ, അതോ വീട്ടിൽ പോയി എന്തെങ്കിലും പണി ചെയ്യണോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ എന്താണ്, സ്വയം ഒരു തീരുമാനം എടുക്കരുത്. പറ്റുമെങ്കിൽ എടുക്കോ, അതിനുള്ള പക്വതയുണ്ടെങ്കിൽ. അപ്പോ ജീവിതത്തിൽ വിജയമായാലും ശരി പരാജയമായാലും ശരി, ഒരിക്കലും എത്തിക്കുന്നത് ഏറ്റവും പ്രധാനമായി വരുന്ന ഡിസിഷൻ മേക്കിംഗ് ആണ്. തീരുമാനങ്ങൾ എടുക്കുന്നിടത്താണ് എല്ലാവർക്കും നമുക്ക് പാളിപ്പോകുന്നത്. അപ്പോൾ അതിന് തന്നെ കുറിച്ച് തനിക്ക് ശരിയായ ബോധമുണ്ട്. ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ, വിജയിക്കാൻ പറ്റുമോ, നല്ലതായിരിക്കും, തനിക്ക് ഗുണമായിരിക്കും. അതുകൊണ്ടാണ് എന്താണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഒക്കെ ഓരോ വിഷയത്തിനും എത്രയോ ഉപദേശകന്മാരെ വെച്ചിരിക്കുന്നു, എക്സ്പെർട്ടായ ആൾക്കാർ. അതായത് മോദി തീരുമാനിച്ചു എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയല്ല, മറ്റുള്ളവർ ഉപദേശിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ അത് ചിലപ്പോൾ ഉപദേശിക്കുന്നവർ ശരിയല്ലെങ്കിൽ അവിടെയും പാളിച്ച പറ്റും. അങ്ങനെ വരുമ്പോഴും മറ്റുള്ളവരുടെ ഉപദേശം കേട്ടാലും ആ ഉപദേശം സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ഫൈനൽ ഡിസിഷൻ തന്റേതായിരിക്കും. അവസാന തീരുമാനം അതിനുള്ള ശേഷി ഉണ്ടായിരിക്കണം. അപ്പോൾ മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ അതൊക്കെ കേട്ടതിന് ശേഷം പിന്നെ ഒരു തീരുമാനം ഉണ്ടല്ലോ നടപ്പിലാക്കേണ്ടത്, തന്റെ ജോലിയാണെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് താനാണെങ്കിൽ അവസാന തീരുമാനം ആരെടുക്കണം, താൻ തന്നെ എടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് വച്ചിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ മോഡിക്ക് അബദ്ധങ്ങൾ പറ്റാറുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി, അത് പലരുമായിട്ട് ആലോചിച്ചിട്ടാണ്, പക്ഷേ അതിൽ പാളിച്ചകൾ പറ്റി. പാളിച്ചകൾ പറ്റിയപ്പോൾ എന്ത് ചെയ്തു, പ്രതീക്ഷയിൽ നിന്ന് ഒരുപാട് താഴെപ്പോയി. അപ്പോൾ കൺസൾട്ടേഷൻ ഉണ്ട്, പക്ഷെ അന്തിമമായൊരു തീരുമാനം ശേഷിയില്ലാത്തതുകൊണ്ടല്ല, ചിലപ്പോൾ മനുഷ്യന് പാളിച്ചകൾ പറ്റും. അങ്ങനെ തീരുമാനമെടുക്കാൻ ശേഷിയില്ലാത്ത ഒരാളിങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും മനുഷ്യനെ മറ്റൊന്നിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്താണോ ഭാഗ്യം, വിധി, ഇതിനെയൊക്കെ കുറ്റം പറയുന്നതിനുപരിയായിട്ട് സ്വയം ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഒരു തന്നെ ജയത്തിലേക്കോ പരാജയത്തിലേക്കോ. അത് നമ്മൾ ജീവിതത്തില് പൂർവ്വകാലങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കാരണം ഇത് അബദ്ധം വന്നേ മനസ്സിലാവും. അന്ന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം അല്ലേ, നാട്ടിലൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നപ്പോൾ ഈ ആശ്രമത്തിൽ പോകണമെന്നുള്ള ഒരു തീരുമാനം എടുത്തത് അബദ്ധമായി പോയെന്ന് നാളെ ഒരു കാലത്തിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് നാളെ ചിന്തിച്ചു കഴിഞ്ഞാ അങ്ങനെ ചിന്തിക്കുക, അവിടെ വരത്തരുത്. ആ പോയോണ്ട് നഷ്ടമൊന്നുമില്ല. നാട്ടില് അവിടെയൊക്കെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വല്ല ലോട്ടറി കടയായിട്ടൊക്കെ ഇരുന്നേ. ഇപ്പൊ ഇവിടെ ആശ്രമത്തിൽ നിന്നപ്പോ ഞാൻ പ്രസിഡന്റ് സെക്രട്ടറിയായി. അങ്ങനെ ചിന്തിക്കാൻ എന്തെങ്കിലും വേണം. അപ്പോ ആ തീരുമാനം, അപ്പോ എടുക്കുന്ന തീരുമാനങ്ങൾ ഇത് സെൽഫ് അവയർനെസ് കൊണ്ടേ പറ്റും. ഇങ്ങനെ ഇതുമായിട്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇന്ന് പറയുന്ന ആത്മബോധം, സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. താൻ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. തനിക്ക് ശേഷിയില്ലാത്ത കാര്യങ്ങളിൽ തന്റെ ബലഹീനതയെ മനസ്സിലാക്കിയിട്ട് തന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ ചാടിയിറങ്ങരുത്. പിന്നെ താനൊരു കാര്യം തുടങ്ങിയാതെ എവിടെ ചെന്ന് എത്തും, ഇതിന് എവിടെ കൊണ്ട് എത്തിക്കാൻ പറ്റും എന്നുള്ള വ്യക്തമായ ധാരണ വേണം. ഇതും കൊണ്ട് ഞാനിപ്പോ ഇറങ്ങിയാണ്, ഒരു വലിയ കാര്യത്തിന് ഞാൻ ഇറങ്ങിയാണ്. ഇത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിനെ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ തനിക്കൊരു ഒരു കാഴ്ചപ്പാട് വേണം. അല്ലാതെ നമ്മൾ ചാടിയിറങ്ങുകയാണ് ആവേശം കൊണ്ട് ചിന്തിക്കാതെ. ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ ചെന്നെത്തുമെന്ന് പറയേണ്ട കാര്യമില്ല, കാരണം ചിന്തിക്കാന്നുകൊണ്ടാണ് ഇറങ്ങുന്നത്. അത് വലിയ പരാജയത്തിൽ തന്നെ കൊണ്ട് എത്തിക്കും. ഉദ്ദേശിക്കുന്നിടത്തൊന്നും അതുകൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യക്തിത്വ അവബോധം, അത് ഇന്നത്തെ സെൽഫ് അവയർനെസ്, മറ്റത് പണ്ടത്തെ അദ്വൈതികളുടെ സെൽഫ് അവയർനെസ്. രണ്ടും നല്ലതാണ്. അദ്വൈതത്തെ കുറിച്ച് ബോധമുള്ളവൻ പറയുകയാണ് അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ ദുഃഖങ്ങളെയും പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അതൊരാളുടെ അനുഭവത്തെ കുറിച്ച് പറയുന്നതല്ലേ. അത് ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, ഇന്ന് പറയുന്ന സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടതാണ്. എല്ലാ വശങ്ങളും. എന്നാല് ഒരാൾക്ക് വലിയ ഒലച്ചിലൊന്നും ഇല്ലാതെ വിജയകരമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലാതെ വെറുതെ നമ്മുടെ വിഭ്രാന്തികളിൽ നിന്നുകൊണ്ട്, മനസ്സിൽ ഓരോ വിഭ്രാന്തികൾ തോന്നുന്നു, ആ വിഭ്രാന്തികളിൽ നിന്നുകൊണ്ട് വീണ്ടും വിചാരമില്ലാതെ ഓരോ കാര്യങ്ങളിൽ എടുത്തു ചാടുക, തീരുമാനങ്ങളെടുക്കുക, പിന്നെ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുക, അപ്പോ അതിനും നല്ല ഒന്നും ചെയ്യാതിരിക്കുന്നതാണ്. എന്തെങ്കിലും ചെയ്തു പോയ അബദ്ധത്തിൽ ചാടുന്നതിനും നല്ലത് എന്താണ്? ഒന്നും ചെയ്യാതിരിക്കുക. എന്താ കുഴപ്പം? വെറുതെ ഇരിക്കുക. സ്വസ്ഥതയുണ്ടല്ലോ. വെറുതെ ഇരുന്നാൽ ജീവിച്ചു പോകണം. ജീവിച്ചു പോകാൻ പറ്റുമെങ്കിൽ വെറുതെ ഇരുന്നാലും. അല്ലാതെ നമ്മൾ വലിയ ഭാരങ്ങളൊക്കെ എടുത്ത് തലവെക്കുമ്പോൾ ആലോചിച്ച് തനിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് ഇതെവിടെ ചെന്ന് നിൽക്കും എന്നൊക്കെ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാനങ്ങനെ ആലോചിച്ച് തീരുമാനം എടുത്തിട്ടുള്ളതെന്നല്ല. വേണ്ടത്ര വിചാരം ചെയ്താണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കത്തുള്ളൂ? അനുഭവത്തിലൂടെ പഠിക്കും. അനുഭവിച്ച് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷമാണ് ഈ പ്രസംഗിക്കുന്നത്. പലപ്പോഴും നമുക്ക് എന്താണ് അതിന്റെ, ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് നല്ലതാണ്, പിന്നീട് പഠിക്കും. പിന്നീട് അത് പഠിക്കുന്നു. പക്ഷെ പിന്നീട് പഠിച്ചിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഭാവിയിൽ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോ പല മനുഷ്യർക്കും ജീവിതത്തിൽ വലിയ വീഴ്ചകളും പരാജയങ്ങളും എല്ലാം നേരിടേണ്ടി വരുന്നതിന് ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പോൾ ഇതായിരിക്കും, ഈ എന്താണ് ഓവർ എസ്റ്റിമേഷൻ. ഞാൻ എനിക്കെന്തോ ഭയങ്കരമായ ചില ശേഷികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ കഴിവുള്ള ആളായിരിക്കും, പക്ഷെ തന്റെ കഴിവിലും കൂടുതൽ തന്റെ അതിരുകടന്ന ആത്മവിശ്വാസം. ഞാൻ പണ്ടൊരു സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഒരു ഭയങ്കര നെറ്റ്വർക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ്, ഇതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. തൻ്റെ ആജീവനാന്തം എന്താണോ ഇതെല്ലാം തൻ്റെ വിരലുകളിൽ ചലിപ്പിച്ച് ഇങ്ങനെ ഇത് കൊണ്ടുപോകും എന്നൊക്കെ പ്രതീക്ഷിച്ച ചിലവ് നടന്നില്ല എന്ന് വരും. ഇതൊരു ചെറിയ കാര്യമാണ്. ഈ പ്രപഞ്ചത്തില് എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നു, അങ്ങനെ വെച്ച് കൂടുതലാണ് ഇതിനകത്ത് ഈ ചുറ്റുമതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഒരു ചെറിയ കാര്യങ്ങളാണ്. അതിൽ തന്നെ അതിൽ കിടന്ന ആത്മവിശ്വാസം എന്താണ്, തന്റെ താൻ ചലിപ്പിക്കുന്നതിനനുസരിച്ച് ഇവിടെ എല്ലാം ചലിക്കൂ എന്നൊക്കെയുള്ള ആത്മവിശ്വാസം, അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതെല്ലാം എന്തു ചെയ്യും, ചിലപ്പോൾ അടിയോടെ തകർന്നു. അത് തന്നെ കുറിച്ചുള്ള അമിതമായ ഓവർ എസ്റ്റിമേറ്റ് ആണ്. പിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് എന്നുണ്ടാവില്ല. എന്താണ് ഓ എന്നെ കൊണ്ടതൊന്നും പറ്റത്തില്ല, ഞാൻ കഴിവട്ടവനാണ് എന്ന് അങ്ങനെ തീരുമാനിക്കുന്നതിന് ശരിയല്ല. ഞാൻ ഒരിക്കലും ശരിയാകില്ല. അങ്ങനെ എല്ലാവരിലും എന്തെങ്കിലും കഴിവുകൾ കാണുമല്ലോ. ആ കഴിവുകളെ യഥാശക്തി ഉപയോഗിക്കുക, മുന്നോട്ട് പോവുക, ആവശ്യമുള്ളിടത്ത് മറ്റുള്ളവരുടെ എന്താണ് ഉപദേശം തേടുക, അതിന് ദുരഭിമാനം വിചാരിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ തട്ട് കേടുകളൊന്നും ഇല്ലാതെ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അതിന് ഈ പറയുന്ന എന്താണ് സെൽഫ് അവയർനെസ് വേണമെന്നാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. സ്കൂളുകളിലൊക്കെ കുട്ടികളെ ഇത് പഠിപ്പിക്കുകയാണ്, സെൽഫ് അവയർനെസ് കുറിച്ച്. അവർ വളർന്നു വരുമ്പം അവർ നല്ല പൗരന്മാരാകുന്നതിനും അവരുടെ ജീവിതത്തെ വിജയിക്കുന്നതിനും വേണ്ടി സ്വയം മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ള രീതി. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എന്താണ് പണ്ട് പറഞ്ഞത് അല്ല ആൾക്കാരെന്ന് പറയുന്നതെന്നുള്ളതല്ല. പണ്ട് പറഞ്ഞത് ആത്മവിദ്യയുടെ കാര്യം പറയുമ്പോൾ അത് തന്നെ, ഇന്ന് പറയുമ്പോൾ ഇതിങ്ങനെയും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടു വഴിയാണ്. ഇതിനെക്കുറിച്ച് അറിയാത്തതാണ്, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് നമുക്ക് ഈ സെൽഫ് അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. തന്നെക്കുറിച്ച് തനിക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, എനിക്ക് അപാരമായ കഴിവുകളും ശേഷികളും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് താൻ എടുത്താൽ പൊങ്ങാത്തതിനെ എടുത്ത് തലയിൽ വയ്ക്കുമ്പോഴാണ് തിരിച്ചടികളൊക്കെ നേരിടേണ്ടി വരുന്നത്. അവിടെ ആലോചിക്കണം എന്നാണ് ഈ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഒരുപാട് എന്താണ് വിമർശനം ചെയ്യുക, എന്താണ് ആ സ്വാമി അങ്ങനെയാണ്, ഈ സ്വാമി ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഇവൻ ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും എല്ലാവരെ കുറിച്ച് നല്ല ധാരണയാണ്. എല്ലാവർക്കും മറ്റുള്ളവരെ കുറിച്ച് അവനവനെ കുറിച്ച് എന്താ ധാരണയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടുമ്പോഴേ അവനവനെ കുറിച്ചൊരു ധാരണ വരും, ചെയ്തത് അബദ്ധമായി പോയിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കരുത്, രണ്ടും രണ്ടായി തന്നെ വേണം. ശരി, അവിടെ ഇരിക്കട്ടെ.